അങ്ങനെയും പറയാം. ഇവിടെയുള്ള നല്ല കാര്യങ്ങൾ, നന്മ എല്ലാം കണ്ടിട്ട് അതെല്ലാം ഈശ്വരന്റേതാണെന്ന് മനസ്സിലാക്കും. സ്നേഹം, അനുകമ്പ ഇതൊക്കെ ദൈവികമാണെന്ന് മനസ്സിലാക്കും. മറ്റേ കണ്ണുകാര്യങ്ങളൊക്കെ പനിയാ, കൊറോണ ആണോ? ഓ, ഹോം നേഴ്സ് വന്നോ? പനിയാണെങ്കിൽ സൂക്ഷിക്കണം. സന്യസ്യ ശ്രവണം ചെയ്യാന്ന് പറഞ്ഞ പഴയ കാലത്ത്, പഴയകാലത്തെന്ന് വെച്ചാൽ ശങ്കരാചാര്യരുടെ, സിദ്ധാന്തത്തിലാണ് അത് പറയുന്നത്. സന്യസിച്ച്, സന്യസിക്കുന്നത് ഈ ശ്രവണത്തിന് വേണ്ടിയാണ് എന്ന്. അപ്പൊ ശ്രവണം തുല്യ എന്ന് പറഞ്ഞ അവിടെ എന്താണ് ഒന്നുകൂടെയുണ്ട്, ശ്രവണമേ ചെയ്യാവൂ, വേറൊരു പ്രവൃത്തിയും ചെയ്യരുതെന്നും കൂടെയുണ്ട്. പണ്ട് പറയും, രസിച്ചിട്ട് ശ്രവണം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്നാണ്. ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ഇപ്പോ അന്നത് പ്രധാനമായും പറഞ്ഞത് എന്താണ്? അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതൊക്കെ പറയുന്നത് വൈദികന്മാരടുത്താണ്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. അന്ന് സാധാരണ മനുഷ്യനോട് ഇതൊന്നും ആരും പറയുന്നില്ല. വൈദികന്മാർ, പുരോഹിതന്മാർ അവരോടാണ് പറയുന്നത്. പുരോഹിതൻ എന്ന് പറയുമ്പോൾ അന്നൊരു ജാതിയാണ്, അവരോടാണ് പറയുന്നത്. അല്ലാതെ അതിനപ്പുറം ആരോടും ഇതൊന്നും പറയുന്നില്ല. അപ്പോ അവരുടെ ജീവിതകാലം കൊണ്ട് ഈ പൗരോഹിത്യം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, അതാണ് വരുമാനം, അങ്ങനെ ജീവിക്കുന്നു. അതവരുടെ ജാതി തൊഴിൽ, ആ ജാതിയുടെ തൊഴിലാണ്. അവരോട് പറയുന്നു, നിങ്ങൾ സന്യസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യരുത്, പിന്നെ എന്ത് ചെയ്യണം? ശ്രവണം, മനനം എന്ന് വെച്ചാൽ ഈ ആത്മവിചാരം, അത് ചെയ്യുക, ഭിക്ഷ എടുത്തിട്ട് ജീവിക്കുക. അത് നമ്മൾ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്നത് കാല ദേശബോധമില്ലാതെ പറയുമ്പോൾ. ഇന്ന് അങ്ങനെ പറയുന്നതിന് യാതൊരു പ്രസക്തിയില്ല. കാരണം ഇന്നിപ്പോൾ ആരും തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ള ജാതി തൊഴിലെ ചെയ്ത് ജീവിക്കുന്ന ആരുമില്ല. ഏത് മനുഷ്യനും യോഗ്യതയും അറിവും ഉണ്ടെങ്കിൽ ഏത് തൊഴിലും ചെയ്ത് ജീവിക്കാം. അപ്പൊ അന്ന് പറഞ്ഞതിനൊന്നും ഇല്ല. പ്രസക്തി ഇല്ല അത്തരം കാര്യങ്ങൾ. സന്യസിയ, സന്യസിച്ചിട്ട് ആർക്ക് വേണമെന്ന് സന്യസിക്കും? അന്ന് ബ്രാഹ്മണ ജാതിക്കെ സന്യസിക്കാൻ പാടുള്ളൂ, ഇന്നിപ്പോ അങ്ങനെയല്ല. ഈ ജാതിയും മതവും നോക്കിയല്ല, അവരുടെ ഇഷ്ടമാണ് അവർ സന്യസിക്കുന്നത്. അപ്പൊ സന്യസിച്ച് പിന്നെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്ത് ചെയ്യണം? സന്യസിച്ചു. എന്താ ചെയ്യണം? ആ, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അതും മതി. അത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മതപ്രഭാഷണം നടത്തണമെന്ന് അർത്ഥമില്ല. ഇന്നത് ചെയ്യണമെന്ന് അർത്ഥമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഗുണഗണമായി വരണം, ഗുണപരമായി വരണം. സ്വാർത്ഥത പൊടിഞ്ഞ് പ്രവർത്തിക്കുന്നുവെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിന് എന്താണ്, നിങ്ങൾക്ക് ആശ്രമം വിട്ട് പുറത്തു പോയി പ്രവർത്തിക്കാം, ആശ്രമത്തിലിരുന്നും പ്രവർത്തിക്കാം. പിന്നെ അതിന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ നിങ്ങളിവിടെ ഇരുന്ന് ഇതൊക്കെ പഠിക്കുന്നു, പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമ്മളിത് പഠിക്കുമ്പോൾ അത് പഠിക്കുന്നവന് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ സമൂഹത്തിന് ഗുണം ചെയ്യും, ഉറപ്പായിട്ടും. അപ്പൊ അയാൾ ഏത് മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് പ്രവൃത്തി അതിന് പ്രാധാന്യം ഇല്ല. ഏത് രംഗത്താണ് അയാൾ പ്രവർത്തിക്കുന്നത്, അയാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. ഒന്നേ നമ്മളിപ്പോ വീട്ടുപേരായിട്ട് ചുമതല നോക്കുകയാണെങ്കിൽ അത് മതി. സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ്, ആൾക്കാർക്കുള്ള ആഹാരം കൊടുക്കുന്നത്. ആശുപത്രി നോക്കി നടത്തുകയാണെങ്കിൽ അത് മതി, അത് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ്. ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ്, അതും പ്രവൃത്തിയാണ്. അല്ല ഇവിടെയൊക്കെ ചൂലെടുത്ത് അടിച്ച് വൃത്തിയാക്കുകയാണ്, അത് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ്. അപ്പൊ ഇന്ന പ്രവൃത്തി ഇന്ന പ്രവൃത്തി ചെയ്ത സമൂഹത്തിന് വേണ്ടിയാകും എന്ന് പറയാൻ പറ്റില്ല. ഏത് പ്രവൃത്തി ചെയ്താലും പ്രവൃത്തിയായിരിക്കുന്നു, കിടന്നു ഉറങ്ങിയാൽ പ്രവൃത്തിയാവും. അപ്പൊ ഇന്നത് എന്ന് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പഠിക്കുന്ന സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ്. ഓരോരുത്തരുടെ കഴിവ്, ഓരോരുത്തരുടെ യോഗ്യത, ഇതൊക്കെ അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വേണം, എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം, ഒരു പൊതു പെരുമാറ്റച്ചട്ടം അനുസരിച്ച് പ്രവർത്തിക്കണം. അത് വേണം. എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ട് സമൂഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതൊന്നും ശരിയാവും, അതൊക്കെ ആവശ്യമില്ലാത്ത. ഇപ്പൊ അങ്ങനെയുള്ള പ്രവൃത്തികള് ഇപ്പോ ഷാപ്പ് ലേലത്തിന് ലേലം നടക്കുന്നതിന്റെ അടുത്ത് ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നുകൊണ്ട് ഫോണിന് നിർദ്ദേശം കൊടുക്കുക, അങ്ങനെയുള്ള പ്രവൃത്തി മനസ്സിലായിരിക്കുന്നത് സമൂഹത്തിന് വേണ്ടിയാണെന്ന് വിചാരിച്ച് ഓരോ ഗ്രൂപ്പുകാർക്കും അപ്പോഴത്തെ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുക. അവിടെ രംഗത്ത് പോകുന്നില്ല, പക്ഷെ അവിടെ ഇരിക്കുന്നു, തൊട്ടടുത്ത് വീട്ടിലോ ഹോസ്റ്റലിലോ ലോഡ്ജിലോ ഒക്കെ ഇരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊന്നും സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയല്ല. അപ്പൊ എന്ത് ചെയ്യണമെന്നുള്ളതിലൂടെ അത് പറയണം. അപ്പൊ അവിടെ ഗുരുവിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, ആ കാഴ്ചപ്പാടിനനുസരിച്ച് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഇന്നത് സമൂഹത്തിന് വേണ്ടി അല്ല എന്ന് പലരും പിന്നെ മുമ്പ് ഇവിടെ തന്നെ മുമ്പുണ്ടായ സംഭവം ബ്രഹ്മവിദ്യാലയത്തിൽ 10-40 പേരുണ്ടായിരുന്നു ഇവരൊക്കെ ഉള്ള സമയത്ത്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നു. ഇപ്പോ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, ആരും വേറെ കാര്യങ്ങൾക്കൊന്നും വിടത്തില്ല, ചോദിച്ചു നോക്കി അറിയാം ഇവിടുത്തെ. അങ്ങനെ അപ്പൊ ഇവിടുത്തെ അന്നത്തെ പ്രസിഡന്റ് ബോധമില്ലാത്ത ആളായിരുന്നു, സെക്രട്ടറിക്ക് പരാതിയായിരുന്നു. ഗുരുസേവയ്ക്ക് ആളെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഗുരുസേവയ്ക്ക് ആളെ കിട്ടുന്നില്ല. ഈ ഗുരുസേവ എന്ന് പറയുന്നത് ഈ സെക്രട്ടറിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു ബാഗും തൂക്കി അവരിങ്ങനെ പറയുകയും പോകണം. അപ്പോ അത് പോകുന്നതിന്റെ പ്രധാനമായ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രഭാഷണം കഴിയുമ്പോൾ ദക്ഷിണ നോക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ പറയും. നേരിട്ട് കൈ വാങ്ങിക്കില്ല സ്വാമി, ഇഞ്ഞിറങ്ങുമ്പോൾ ഇഞ്ഞെടുക്കാൻ പറയും. ഒരു 10 മിനിറ്റേ കാണും കയ്യില്. ഇതിനൊക്കെയാണ് അവന്റെ ഉപയോഗം കൊണ്ടു കിടക്കുന്നത്. പിന്നെ നമ്മൾ ബാഗം പിടിച്ചു ചെല്ലുമ്പോ നമ്മൾ രണ്ടു കൈ മീശ ഒരിടത്ത് ചെല്ലാണ്. പിറകിൽ ഒരാൾ ബാഗ് പിടിക്കുകയാണെങ്കിൽ അതിനൊരു വെയ്ത്ത് പിണറായിയുടെ ഒക്കെ പിറകെ കണ്ടിട്ടില്ല, നരേന്ദ്രമോദിയുടെ ഒക്കെ പിറകെ. ആൾക്കാർ ഒരുപാട് ബാഗുകളൊക്കെ പിടിച്ചോണ്ട് കിടക്കും, അവർ ഫ്രീ ആയിട്ട് പോകും. ഇതൊക്കെ കാണുമ്പോൾ സ്വാമിമാർക്ക് ഒരു ആഗ്രഹം എന്താണ്, ഇവിടെ ഇങ്ങനെ പറയണം വന്നിട്ടുണ്ടല്ലോ ബ്രഹ്മവിധി പഠിക്കാൻ. യുവമാരെ കൂടെ പിറകെ കൊണ്ടു കിടക്കുക, വേഗം പിടിച്ചോളൂ. ഇവരിങ്ങനെ ഷൈൻ ചെയ്യുക, ആൾക്കാരുടെ മുമ്പ് പോയി. ഞാനിതിന് സ്റ്റോപ്പ് ചെയ്യിച്ചു, നമ്പറും കൂടെ പറ്റില്ല എന്ന്. അപ്പോ അങ്ങനെ പരാതി വന്നു. ഇന്നത്തെ സുപ്രീം കോടതി ജഡ്ജി എന്ന് പറയുന്നത് ശാശ്വതി ഗാനസ്വാമി. ശാശ്വതി ഗാനസ്വാമി ഈ പരാതി കൊണ്ട് ഇന്നിപ്പോ എന്നെ വിളിപ്പിച്ചു, ഞാനും തന്നെ. അപ്പോ സ്വാമിയുടെ സ്ഥിരം ശരിയും രണ്ടുപേരുണ്ടെങ്കിൽ അവരെ തമ്മിൽ അടുപ്പിക്കത്തേ ഉള്ളൂ, സ്വാമി അത് ഇടപെടത്തി. എന്നിട്ട് രണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക, ഇവരെ തമ്മിൽ അടിക്കട്ടെ അത് വിചാരിക്കും. അപ്പോ ഒന്നും അറിയാത്തവരെ ചോദിക്കാം, സ്വാമി എന്താ എന്താ സ്വാമി കാര്യം, എല്ലാം പറഞ്ഞിട്ടാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. പക്ഷെ ചോദിക്കുമ്പോൾ വിചാരിക്കും, നമ്മൾ വിചാരിക്കും സ്വാമി ഇപ്പൊ വന്ന് എന്തോ കാര്യം പറയാൻ. സെക്രട്ടറി പറയുന്നത് ഇപ്പൊ ഒരാളെ ബ്രഹ്മവിദ്യാലയത്തിൽ നിന്നും ഒരു കാര്യത്തിനും വിടുന്നില്ല, എപ്പോഴും പഠിത്തം പഠിത്തം പഠിത്തം. ഇതെന്താണ്, ട്യൂട്ടോറിയൽ കോളേജാണ്, കംപ്ലൈന്റാണ്, ട്യൂട്ടോറിയൽ കോളേജാണ്, പാരൽ കോളേജ് പോലെയാണ്, അതാണ്. ഗുരുസേവ ആരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഗുരുസേവയ്ക്ക് ആളെ കിട്ടുന്നില്ല. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, പണ്ട് ശാസ്ത്രി സാറുണ്ടായിരുന്നപ്പോ ഇങ്ങനെയൊന്നും അല്ല. ശാസ്ത്രി സാറ് പറയുമായിരുന്നു, ഗുരുസേവ ചെയ്തിട്ട് പഠിച്ചാൽ മതി എന്ന് പറയും. അപ്പോ അതുകൊണ്ട് ഇപ്പൊ ഗുരുസേവയ്ക്ക് ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ ശാസ്ത്രി സാറിനെ സംബന്ധിച്ച് സാറിന് ഈ സ്വാമിമാരെയൊക്കെ പേടിയാണ്. അപ്പോ സാറിന് ധൈര്യമായിട്ട് ക്ലാസ് വന്നിരിക്കാനൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ ക്ലാസ് വന്നിരിക്കണം പോയതെന്ന് പറയാൻ പറ്റില്ല. അവര് വിളിക്കുന്നിടത്തൊക്കെ വിട്ടാലേ വിട്ടു. അന്ന് പ്രധാനമായും മരണപ്രാർത്ഥന, വിവാഹം, രണ്ട് പരിപാടിയാണ് ഇവിടെ സ്വാമിയാരുടെ മെയിൻ പരിപാടി. ഇപ്പൊ ഉണ്ടോ? ഇല്ല, അത് സ്ഥിരം ഡെയിലി. ഈ പരിസരത്ത് ആര് മരിച്ചാലും മരിക്കുന്നിടത്ത് പോയി പ്രാർത്ഥിക്കണം, പിന്നെ ഒരു ചടങ്ങിന് പോകണം, പിന്നെ മൂന്നാമതൊരു ചടങ്ങ്, മൂന്ന് ചടങ്ങ് വരെ കാണും. അപ്പോ മൂന്ന് ചടങ്ങിനും പോയേ പറ്റൂ, കാരണം ഈ ദക്ഷിണ അവസാന ചടങ്ങിനെ കിട്ടും. അവരും ബുദ്ധിമാന്മാരാണ്. ആദ്യത്തെ ചടങ്ങിൽ പോകുമ്പോ അവർ നോക്കും, ഒന്നും കൊടുക്കത്തില്ല, മരണം കിട്ടില്ല. അപ്പൊ അതില് അവരിങ്ങനെ ബുദ്ധിമാന്മാരാണ്. രണ്ടാമത്തേനും വിളിക്കും, രണ്ടാമത്തേനും വിളിക്കുമ്പോ അതിനും കൊടുക്കത്തില്ല. പിന്നെ അവരുടെ പ്രതീക്ഷ മൂന്നാമത്തേനാണ്. അത് കാത്തിരിക്കും, മൂന്നാമത്തേന് എപ്പോഴാ വിളി വരും. മൂന്നാമത്തേന് എന്തായാലും ഈ പരിവാരങ്ങളായിട്ടൊക്കെ പോവും. അപ്പൊ ദക്ഷിണേക്ക് അവർ പോകും. അപ്പൊ മൂന്നും അവർ ഉറപ്പിക്കും. ഇതൊക്കെ ആയിരുന്നു രീതി. പറഞ്ഞാൽ ഗുരുസേവയ്ക്ക് ആളെ കിട്ടുന്നില്ല. ഓട്ടോറി കളഞ്ഞു ആയിട്ട് ഞാനാണെങ്കിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ക്ലാസ്സോട് ക്ലാസ് അവിടെ സെല്ലാറ്. ഇവിടെയാണെങ്കിൽ ഒരു 4-5 സാറന്മാർ ഇവിടെയും ക്ലാസ്. സംഗതി ശരിയാണ്, രാവിലെ ഒരു വൈകുന്നേരം ക്ലാസ്. എന്താ പ്രശ്നം? ഇപ്പൊ ഇദ്ദേഹം പരാതിയങ്ങോട്ട് വെച്ചിട്ട് പഴയതുപോലെ ഒന്നുമില്ല. പണ്ട് ശാസ്ത്രി സാറ് പറയാറ് ഗുരുസേവ ചെയ്തിട്ട് പഠിച്ചാൽ ഇപ്പൊ ഗുരുസേവയ്ക്ക് ആരെയും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ എന്താണ് നാലഞ്ച് അധ്യാപകർക്ക് ഇവിടെ ശമ്പളം കൊടുക്കുന്നുണ്ട് മാസം. എല്ലാവരും ശമ്പളത്തിനാണ് ജോലി ചെയ്യും. ഇതൊക്കെ പഠിപ്പിക്കാൻ ഗുരുദേവർത്തി ഇതൊക്കെ പഠിപ്പിക്കാൻ തന്നെയാണ് മൂന്ന് പേര്. പിന്നെ ഇംഗ്ലീഷ് അത് പഠിപ്പിക്കാൻ പുറത്തുനിന്ന് വേറെയാണ്. എല്ലാവരും ശമ്പളം വാങ്ങുന്നവരാണ്. പിന്നെ ബ്രഹ്മവിദ്യാലയത്തിന് പറഞ്ഞ് നാട്ടിലെല്ലാം കാണിക്കപ്പെട്ടി വെച്ച് പൈസയും പിരിക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ടാ പരിപാടി ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും പൈസ? ഓ ശരി ശരി. അന്ന് ഇത് കൃത്യമായി നോക്കി ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വരിക ഞാൻ ബ്രഹ്മചാരികളെ തന്നെ അങ്ങ് പറഞ്ഞുവിട്ടു ഇവിടുന്ന്. ഓർമ്മയുണ്ടോ? എല്ലാവരും കൂടെ പോയി ഒത്തിരി കാശുണ്ടായി. അപ്പൊ പൈസയും വരുന്നുണ്ട്, ഒരു ശമ്പളം കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ ഇവിടെ ഇങ്ങനെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആളെ കിട്ടത്തില്ല, ആരും കൂടെ നിൽക്കത്തില്ല. പിന്നെ അതിന് താല്പര്യമുള്ളവർ പോകുന്നതിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ, പക്ഷെ അവർ ബ്രഹ്മവിദ്യാലയത്തിൽ നിന്ന് മാറ്റണം, അവരെ വേറെ സെക്ഷൻ ആകണം. ബ്രഹ്മവിദ്യാലയത്തിൽ ഉള്ളവരെ അങ്ങനെ വിടാൻ പറ്റത്തില്ല. അപ്പോ ഉടനെ മറ്റേ കാര്യം എന്താണ്, ഗുരുസേവ ചെയ്യാതെ പഠിക്കാൻ പറ്റുമോ? പണ്ട് ഗുരുകുലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞ ഈ പഠിക്കുന്നത് ഗുരുസേവയാണ്, ശാസ്ത്രീയ സാറിന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ഗുരുസേവ. ഈ പഠിപ്പില്ലാതെ വന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് ഗുരുസേവയായിട്ട് നമ്മൾ അംഗീകരിച്ച് അവരെ പഠിക്കുന്ന അവരെ യാതൊരു തരത്തിലും വേറെ പരിപാടിക്ക് ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ന് പറഞ്ഞു, അത് ഇവിടെ നിന്ന് ശരിയാവില്ല, അത് ഗുരുസേവയായിട്ട് കണക്കാക്കിയാണ്. അപ്പൊ സ്വാമി സെക്രട്ടറി പറഞ്ഞു, എന്ത് ചെയ്യാം സ്വാമി ഇങ്ങനെ പറയും, നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അടുത്ത മീറ്റിങ്ങിന് തീരുമാനിക്കാം. അതാണ് ശശിവാര സ്വാമിയുടെ സ്റ്റൈൽ. സ്വാമി തീർത്ഥമൊന്നും പറയത്തില്ല, എല്ലാ ഉത്തരവാദിത്വം ആരും വേണ്ടി വെക്കും, എന്റെ വേണി തന്നെ വെച്ച്. രണ്ടുപേർക്കൊപ്പം സ്വാമി പോകണം. എന്താ സ്വാമി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് അടുത്ത് ഇനി അത് തീരുമാനിക്കാം. അപ്പോ സ്വാമിക്ക് അറിയാം ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണ്. പക്ഷെ മറ്റേ ആണ് പണക്കാരൻ നോക്കത്തില്ല, ഒരു വലിയ പോസ്റ്റ് ഇരിക്കെ. അതുകൊണ്ടല്ല ഇവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും പിന്നെ അങ്ങനെ ഒരു നടക്കില്ല എന്നുണ്ടോ? പിന്നെ എല്ലാവരും വാരി കൂട്ടി. പിന്നെ ആരും അതിന് എതിരായിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്താണ് സേവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സേവനമാണ്. അല്ലാതെ എന്താണ് ചൂലെടുത്തടിക്കുന്നതാണ് സേവനം, പഠിക്കുന്നത് സേവനമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു അത് ശാസ്ത്രസാറിന്റെ കാലം. ഇപ്പൊ കാലം മാറി, ഇപ്പൊ ഇങ്ങനെയാണ്, ഇവിടുത്തെ രീതിയിൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും, വിടാൻ പറ്റത്തില്ല, പ്രശ്നം തീർന്നത്. അതുകൊണ്ട് ഇപ്പോ ഈ ചൂലൊക്കെ എടുത്ത് അടിക്കുന്നതിന് ഈ കോളനിയിൽ നിന്നുള്ള ഈ പാവപ്പെട്ട ആൾക്കാർക്ക് എത്ര രൂപ കൊടുത്താൽ മതി? മാസം എത്ര കൊടുക്കുന്നുണ്ടോ ഇവിടെ നിന്ന് ചൂലെടുത്ത് അടിക്കുന്നവർക്ക്? ഒരു 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചൂലെടുത്ത് അടിക്കാൻ ആളെ കിട്ടും. 5000 രൂപ കൊടുത്താൽ ഒരു ബ്രഹ്മചാരിയും കിട്ടും. 5000 രൂപ കൊടുത്താൽ ഒരു ബ്രഹ്മചാരി നിങ്ങൾക്ക് കിട്ടും. അതിവരാലോചിക്കണ്ടേ? അപ്പോ അങ്ങനെയുള്ള ജോലികൾ എന്ത് ചെയ്യണം? പൈസ കൊടുത്ത ആൾക്കാരെ കൊണ്ട് ചെയ്യുന്നു. ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴും അത് തന്നെ ഞാൻ പറയുന്നു. കഴിയുന്നതും അങ്ങനെ. കാരണം എന്തെന്ന് വെച്ചാൽ എന്താണ്, പഴയ കാലത്ത് പട്ടിണിയും ദാരിദ്ര്യവും വിദ്യാഭ്യാസവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് പണി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇനി അത് നടക്കുമോ? ഇനി അത് നടക്കത്തില്ല. ഇന്ന് ആൾക്കാർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. അപ്പം ആശ്രമത്തിൽ പോയി കപ്പ നട്ട് മോക്ഷമടയാന്നും പറഞ്ഞൊന്നും ഇനി ആരും വരത്തില്ല. കപ്പ നട്ട് മോക്ഷമടയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശാന സ്വാമിക്ക് കുന്നമ്പാറ സ്വാമിയുടെ പണിയെന്ന് വെച്ചാൽ കപ്പ നട്ടല്ലായിരുന്നു. കപ്പ നടന്നില്ല, പണിക്കാരൻ നടത്തിയല്ല, സ്വാമി തന്നെ. കാരണം അന്ന് അതായിരുന്നു സാഹചര്യം. ഒന്ന് ദാരിദ്ര്യം, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാണ്. സ്വാമി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ശാരദ മഠത്തിന് മുമ്പ് ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും വരുന്നുണ്ടോ? അഞ്ചു രൂപ ഗുരുപൂജ, ആരെങ്കിലും വന്നൊരു അഞ്ചു രൂപയുടെ ഗുരുപൂജയ്ക്ക് വരുമ്പോഴാണ് ഒരു വലിയ കൊട്ടയെടുത്തുകൊണ്ട് സ്വാമി എവിടെ പോകുന്നു? വർക്കരക്കടയിൽ പോയി ഗുരുപൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഇവിടെ കൊണ്ടുവന്നു ഭക്ഷണം ഉണ്ടാക്കി അവർക്കും കൊടുത്ത് കഴിക്കുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. ഇപ്പോ ആ സാഹചര്യമൊക്കെ പോയത്. അപ്പൊ അതുകൊണ്ട് ഇന്നങ്ങനെ കപ്പ നട്ട് മോക്ഷം അടയാനെന്ന് പറഞ്ഞിന്ന് ആരും ആശ്രമങ്ങളിലൊന്നും വരത്തില്ല. ഇന്ന് എല്ലാവരും അടിസ്ഥാന വിദ്യാഭ്യാസമുള്ളവരാണ്. ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറി. അപ്പൊ പഴയതുപോലെ സ്റ്റൈലൊക്കെ മാറി. ഇപ്പൊ സേവനം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും സേവനമായിട്ട് അംഗീകരിക്കണം ഇന്ന്. ഇപ്പൊ സന്യാസി എന്ത് ചെയ്യണമെന്ന്? ഇന്ന് പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയൊരു സമ്പ്രദായം, കാരണം ഈ രാജഭരണത്തിന്റെ ഒരു സ്വാധീനം, ഈ ജനാധിപത്യം വന്നതിന് ശേഷം ഉണ്ടായിരുന്നു, അതുവരെ ഉണ്ടായിരുന്നു. ഗുരുവിന്റെ കാലമൊക്കെ എന്ന് വെച്ചാൽ എന്താണ്, രാജഭരണത്തിലാണ് ജനങ്ങൾ ജീവിച്ചിരുന്നത് അന്ന്. അന്ന് ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്, കൽപ്പിക്കുന്നു ചെയ്യണം. മേളിൽ നിന്നുള്ള കൽപ്പന എന്തോ അതനുസരിച്ച് ചെയ്യണം. ഈ കാലം മാറിയെന്ന് നമ്മുടെ ഇവിടുത്തെ സ്വാമിമാർക്ക് പോലും അറിയത്തില്ല. ഇവരിപ്പോഴും ജീവിക്കുന്ന ഏത് കാലത്തിലാണോ, ഇവർ ഈ ചരിത്രം മാത്രം പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് ചരിത്ര ഭൂതകാലത്തിലേക്ക് പോയി ജീവിക്കുന്നവർ കൊണ്ടുപിടുത്ത സ്വാമിമാർ. അവര് ഭൂത ചരിത്രത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. കാരണം ഇവരെപ്പോഴും വായിക്കുന്ന എന്താ ചരിത്രം. ഈ ചരിത്രം സ്ഥിരം വായിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ ഒരു കുഴപ്പം, ചരിത്രത്തിൽ വീണു പോകും. അപ്പൊ അന്നെന്താണ് കൽപ്പനയാ ചെയ്യുന്നതല്ല, ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവന്റെ താല്പര്യം കൂടെ നോക്കും. അവന് താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ളതുകൂടി പരിശോധിക്കേണ്ടി വരും. അതാണ് ഇന്നത്തെ തലമുറ, ഇന്നത്തെ ചുറ്റുപാടൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലാതെ ഇന്ന് ഒരുത്തന്നെ താല്പര്യമില്ലാതെ ഒരു കൊച്ചുകുട്ടി, അവന്റെ അച്ഛൻ എന്നോട് പരാതി പറഞ്ഞതാ, അവനെ അടിക്കാൻ പിടിച്ചു. അവൻ പറഞ്ഞു തൊട്ടുപോകരുത്, ഇത് തന്നെ പറഞ്ഞു. അതാ വേറെ എങ്ങനെ അടിക്കരുതേ അച്ഛന്നല്ല, അവനെ തൊട്ടുപോകരുത്, തൊട്ടാ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇതാണ്ട നമ്പര്, അവന്റെ ഈ തൂക്കിയിടുന്ന നമ്പറുണ്ടല്ലോ സ്കൂളില്, ഇതിലൊരു നമ്പറുണ്ട്, ഞാൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞു, അച്ഛനെ അറസ്റ്റ് ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പുള്ളി കമ്പ് താഴെ ഇട്ടു, അടിച്ചില്ല, എന്നോട് പറഞ്ഞു ഇവനെയൊക്കെ എന്ത് ചെയ്യും, ഇവനെ വരട്ടി, ഞാനവരെ വരട്ടാതെ. കാരണം അവന് ഒരു ഇത് കൊടുക്കുമല്ലോ സ്കൂളിന്, അവന്റെ മറുവശത്ത് ചേട്ടൻ ലൈൻ ഹെൽപ്പ് ലൈനിന്റെ നമ്പർ കൊടുത്തിരിക്കണം. അവൻ ഇതിലത്തെ വിളിക്കുകയാണ് എന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞു, തന്ത തള്ളയെന്നൊന്നും പ്രശ്നമുണ്ട്, അവനെന്ത് ചെയ്യും, ഉടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ അത് എന്താണ് പോക്സോ കേസാ, പിന്നെ തന്തയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ കാലം മാറിയെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോ നിങ്ങളിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുമ്പം പണ്ട് അങ്ങനെയായിരുന്നു, ശാസ്ത്രി സാറിന്റെ കാലത്ത് അതായിരുന്നു പറയാം, കാലമൊക്കെ പോയി. അപ്പോ എല്ലാവരും എല്ലാവരുടെയും താല്പര്യം നോക്കി മുമ്പോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ സ്വാമിമാര് പോക്സോ കേസിൽ അകത്തായി പോയി. ഇവൻ വെറുതെ പറഞ്ഞാ എന്റെ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞാ എവിടെ കിടക്കുന്നു, ജാമ്യം കിട്ടത്തില്ല. ജാമ്യം എടുക്കുക എന്നുള്ള കേസല്ല, വെറുതെ പറഞ്ഞ കാലം അങ്ങനെയാണ്. അതുകൊണ്ട് ആൾക്കാരുടെ ഇന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ സൂചിച്ചുവേണം. അല്ലെങ്കിൽ അതുകൊണ്ട് ഇപ്പൊ പ്രവൃത്തി എന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആർക്കും ആരെയും ഓർഡർ അനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അവര് പ്രവർത്തിക്കുന്നവന്റെ താല്പര്യം കൂടെ നോക്കേണ്ടി വരും. കാരണം മനുഷ്യരൊന്ന് കൂടുതൽ സ്വാതന്ത്ര്യവും അറിവും അവന് കൂടുതൽ അവനോട് തന്നെ ഉത്തരവാദിത്വമുണ്ട്. പ്രയകാലമാണ്. അതുകൊണ്ട് സന്യാസി എന്ത് പ്രവർത്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രവൃത്തിയാണ്? സ്വാർത്ഥത എല്ലാ പ്രവൃത്തിക്കും. നിങ്ങൾ പഠിക്കുന്നെങ്കിൽ അതും പ്രവൃത്തി തന്നെയാണ്. അതല്ല ഇന്ന പ്രവൃത്തി ചെയ്താലേ സേവനമാകുമെന്ന് പറയാനൊന്നും ആർക്കും പറ്റത്തില്ല. അതില് അവന്റെ തീരുമാനം കൂടെ വരണം. പഴയകാലത്തെന്ന് വെച്ചാൽ ഈ വ്യക്തി അന്തസ് എന്ന് പറയുന്ന ഒന്നുതന്നെയാണ്. മനുഷ്യന് അന്തസ് അങ്ങനെ ഒരു കാര്യം മറ്റുള്ളവർ വില കൽപ്പിച്ചിരുന്നില്ല. അപ്പം ഭൂരിപക്ഷം മനുഷ്യരെ അടിമകളായി കണക്കാക്കിയിരുന്നു. അന്നാണ് അവരോട് ആജ്ഞാപിക്കുന്നു, അവരെ കൊണ്ട് അത് ഇതൊക്കെ ചെയ്യിക്കുന്നു ഒക്കെ. ഇന്നാരും കണ്ണുരുട്ടിയാലൊന്നും ആരും പേടിക്കത്തൊന്നുമില്ല. അപ്പൊ ആജ്ഞാപിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അവനവന്റെ എന്താണ് അന്തസ്സും അഭിമാനമൊക്കെ സംരക്ഷിക്കും. നമ്മുടെ ഭരണഘടന തന്നെ വിധിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത് ഒരു സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞാണ്. മനുഷ്യന് ഇന്ത്യൻ ഭരണഘടന ജീവിക്കാനുള്ള അവകാശമല്ല, മറിച്ച് ഓരോ വ്യക്തിക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അപ്പൊ ജീവിച്ചാൽ മാത്രം പോരാ, ഇത് ഭരണഘടന ഓരോ വ്യക്തിക്കും കൊടുക്കുന്ന അവകാശമാണ്. അതിന് അന്തസ്സോടെ ജീവിക്കാനുള്ള എന്നുണ്ട് അവകാശമാണ്. അപ്പൊ അതിന് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പറ്റിയ ആ വ്യക്തിക്ക് അത് ചോദ്യം ചെയ്യാം. പിന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്? എപ്പോഴും ഒരു പരസ്പര ധാരണയിൽ സൗഹാർദ്ദത്തിൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റും. ആ അന്തരീക്ഷം എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ട് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലായാലും ആശ്രമത്തിലായാലും സന്യാസിമാരായാലും ഒക്കെ ഇനി അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും. സൗഹാർദ്ദത്തിന്റെ വഴിക്കേ പോകാൻ പറ്റും. ഭീഷണി വരട്ടെ ഇതെന്നും നടക്കും. എന്തുകൊണ്ട്? എല്ലാവർക്കും അവരുടെ അന്തസ്സിനെ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട് എല്ലാവർക്കും. കുറെ പേരിവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒന്നും ആദ്യം അവർക്ക് തോന്നണം, വരണമെന്ന് ആൾക്കാർക്ക് തോന്നണം. അത് തോന്നിയാലേ വരാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ചുറ്റുപാടുകളിൽ കുറെ പേർക്ക് തോന്നാനുള്ള ചാൻസ് ഒന്നും ഇല്ല. അതിനുള്ള ചാൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പുറത്തുള്ള ആൾക്കാർ ആദ്യ പഴയകാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പഴയകാലം അല്ലല്ലോ. പഴയകാലത്ത് എന്ന് വെച്ചാൽ നാട്ടിൽ മുഴുവൻ ദാരിദ്ര്യവും കഷ്ടപ്പാടും പലതരത്തിലുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. ഇന്ന് അതൊക്കെ ക്രമേണ മാറി മാറി മാറി മാറി വരികയാണ്. അപ്പോൾ മാറി വരുന്നതനുസരിച്ച് മനുഷ്യന്റെ ജീവിതത്തിന് സുരക്ഷിതത്വം കൂടി വരികയാണ്. ആ സുരക്ഷിതത്വം കൂടി അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല. അല്ലെങ്കിൽ അത്രയും ചിന്താ ശേഷിയുള്ളവരും വലിയ ജിജ്ഞാസ അറിവിനോട് താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിലും വീണ്ടും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വരും. അതുകൊണ്ട് അതൊന്നും ഗ്യാരണ്ടീഡായ കാര്യങ്ങളല്ല. വരാം, വരാതിരിക്കും. ആർക്കെങ്കിലും അത് തോന്നിയാൽ അത്രയേ ഉള്ളൂ. വരുത്താനായിട്ട് വഴികളൊന്നുമില്ല. ആൾക്കാർക്ക് തോന്നണം. എന്നാ പിന്നെ ഇപ്പോ ഇങ്ങനെ സ്ഥാപനങ്ങളില് ആൾക്കാരെ വരുത്തുക എന്നുള്ളതല്ല ഇവിടെ ഉള്ളവരുടെ ജോലി. എന്താണ് എന്താണ് നിങ്ങളുടെ അനുശേഷം ജോലി എന്ന് പറയുന്ന വരുത്തുന്നവരോട് നിർത്തുക എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ വരുമ്പോ ഒരുത്തം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഇപ്പൊ സീനിയറായി. ഇപ്പൊ വരുന്നവൻ നിങ്ങള് ഒരാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് ആണെങ്കിലും നിക്കത്തില്ല. ഞങ്ങള് സീനിയറാണ്, വരുന്നവൻ്റെ അടുത്ത് നമ്മളെ കൊമ്പൊക്കെ ഒന്ന് കാണിക്കാൻ പോയാൽ വരുന്നു നിക്കത്തില്ല. അവനെ അടി കൊടുത്ത് ഓടിക്കുക, അവനെ തല്ലുക, അവനൊക്കെ ഭരിക്കുക, അത് നിങ്ങളും ചെയ്യും, ചെയ്തുകൂടാന്നില്ല. കാരണം ജൂനിയർ സീനിയർ ആകുമ്പോഴത്തേക്ക് സ്വഭാവം ഒക്കെ മാറും. അപ്പൊ അതൊക്കെ മാറും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വരുന്നവന് തെന്നിയോ തെറിച്ചോ ഒക്കെ ആരെങ്കിലും വന്ന് ഇവിടെ പെട്ട് കഴിഞ്ഞാലും അവനെന്ത് ചെയ്യും, ഇവിടെ നിൽക്കാൻ വയ്യാത്ത സാഹചര്യമുണ്ടോ, അവനെ ഓടി. അത് വരാതെ നോക്കിയാൽ മതി. അപ്പം വരുന്നവരെങ്കിലും ഇവിടെ നിൽക്കും. വരുന്നവന്റെ വരുന്നവന്റെ തോളിൽ കുതിര കയറാൻ നിൽക്കാതിരുന്നു. അങ്ങനെയാണ്, അതാണ് ഏറ്റവും പ്രധാനം. അല്ല ഒരുത്തിനെ വരുത്തുക എന്നുള്ളതല്ല, ആരെങ്കിലുമൊക്കെ വരും. വന്നു കഴിഞ്ഞാൽ അവനെ ഓടിക്കാതിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരു ആശ്രമം ആൾക്കാരിൽ നിന്ന് അങ്ങനെ വരുന്നില്ല, വളരെ കുറവാണ്. വരുന്നവനെ നിർത്തുക, അതാണ്. കുറച്ചാണ് എങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ അമ്പലങ്ങളൊക്കെ ഒരുക്കി എന്ത് ചെയ്യും, ആചാരങ്ങളൊന്നും ആവശ്യമില്ലാന്ന് അവർ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും കാലം ഈ കെട്ടിടങ്ങളൊന്നും നിൽക്കിയില്ലെങ്കിലും ആ പറഞ്ഞില്ല ഒരാശയം ഉണ്ട്. എന്താണ് നാളെ ഒരു കാലത്ത് ഇതൊക്കെ ആൾക്കാർ വേണ്ടെന്ന് ചോദിക്കാം. മെച്ചോട്ടെ നമുക്കെന്തോ, നമ്മളില്ലല്ലോ. നമ്മുടെ കാലം എന്ന് പറയുന്നത് നമുക്ക് ഇതുകൊണ്ടൊക്കെ ജീവിക്കാം. പിന്നെന്താ നമുക്ക് വിളിച്ചത്, ഭാവിയിലൊക്കെ പോട്ടെ നോക്കണ്ട. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് പറയാതിരിക്കാതെ അവസാനം പ്രളയത്തിൽ അവസാനിക്കും. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ്, പ്രളയം എന്നാണ്. ഇപ്പൊ പറയുന്നത് സുനാമി എന്നാണ്. ഇതൊക്കെ വരും, ഒരു നല്ല സുനാമി എന്നാണ് ഇതൊക്കെ അടിയിലായി. അത് വേണ്ട. ഇപ്പൊ ഒരു അവസാനത്തെ കണക്കനുസരിച്ച് എന്താണ്, 2050 കൊച്ചി നഗരം വെള്ളത്തിലാകുന്നതാണ്. തീരപ്രദേശം എന്ന് പറയുന്നത് പല സ്ഥലത്തും 6 കിലോമീറ്റർ വരെ വെള്ളത്തിനടിയിലാകാറാണ്. അപ്പൊ അതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. എന്താ ശാസ്ത്രം സയൻസ് പറയുന്ന കാര്യമാണ്, അതൊക്കെ സംഭവിക്കും. എങ്ങനെ അല്ല സാർ, സ്ഥാപനങ്ങളിൽ തന്നെ കാണത്തില്ല. സ്ഥാപനങ്ങളിൽ തന്നെ ഇന്നത്തെ ഈ രൂപത്തിൽ കാണണമെന്നില്ല. എന്തെങ്കിലും ഉണ്ടായാലേ മാനേജറുടെ ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നൊക്കെ പറയാൻ പറ്റില്ല. അങ്ങനെ നിലനിന്നില്ലെങ്കിൽ നമ്മളിപ്പോഴേ ഇരുന്ന് മനസ്സിലാക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും നമ്മുടെ പണിയല്ല. കാലമെന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരുന്നു. അതുപോലെ അത് സംഭവിക്കും. നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കപ്പെടുന്നു. ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നേരെ നടത്തിക്കൊണ്ട് പോവുക പറ്റുമെങ്കിൽ അത് നമ്മൾ നോക്കിയാൽ അതിന്റെ കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഭാവി എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ആർക്കും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല ഭാവി എങ്ങനെയൊക്കെ വരും. അപ്പൊ ഗുരുദേവൻ എന്താണ് ഇവിടെ വന്ന്, ശിവഗിരി വന്നു, ഇവിടെ ശിവക്ഷേത്രം ഉണ്ടാക്കി, പിന്നെ ശാരദ ഇതൊക്കെ ഉണ്ടാക്കി. അന്ന് ഗുരുദേവൻ വിചാരിച്ച ഇവിടെ പോലീസും പട്ടാളവും ഒക്കെ വന്ന് കയറി ലാത്തി ചാർജ് നടത്തുമെന്ന് വിചാരിച്ച. അത് സംഭവം ഭാവി അങ്ങനെയാണ്, അതൊക്കെ സംഭവിച്ചില്ല. അവിടെ സംഭവിക്കും. അപ്പൊ നമ്മൾ ഇന്നത് പ്രവേശിച്ചാന്നുള്ള പിന്നെ നമ്മുടെ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ നല്ലത്. അത് ഒഴിവാക്കണമെങ്കിൽ ഒരാൾ വിചാരിച്ചപ്പോൾ എല്ലാവരും വിചാരിക്കും ഒഴിവാക്കാൻ. അതിനെക്കുറിച്ചാണ് ഇനി ചിന്തിക്കേണ്ടത്. അതെ, ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അനുഭവത്തിൽ നിന്നെങ്കിലും മനുഷ്യർ പഠിക്കും. ഈ അനുഭവത്തിൽ നിന്ന് പഠിക്കണമെന്ന് വരും സാറിന് പറയും. അപ്പോ നല്ല കാര്യമാണ്. പക്ഷെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ ബാക്കി കാണത്തില്ല. അതാ പ്രശ്നം. അവൻ വേണ്ടേ ബാക്കി? അങ്ങനൊരു പ്രശ്നമാണ്. അപ്പോ എന്താണ് സന്യസ്യ ശ്രവണം ഭവിക്കുക, അതിനെ കുറിച്ചാ പറഞ്ഞത്. അത് പഴയകാലത്ത് അങ്ങനെ പറഞ്ഞത്, അതൊക്കെ ജാതികൾക്ക് വേണ്ടി പറഞ്ഞാണ്. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് സന്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്റെ ഇഷ്ടം അത്രയേ. എന്ന് വേണമെന്നും പറയാം. ഒരാൾക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം, അങ്ങനെ ജീവിക്കും. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ തല്ലുകൊള്ളും, അത് വേറെ കാര്യം. അപ്പൊ അത് കൊള്ളാതെ ജീവിക്കണം. അപ്പോ അങ്ങനെ ജീവിക്കുമ്പോ പിന്നെ അയാൾ എന്ത് ചെയ്യണം? അപ്പോ പഴയ കാലത്തെല്ലാം വിധി നിഷേധങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ. എന്ത് ചെയ്യൂ, വിധിക്കൂ, ചെയ്യരുത്, നിഷേധം. രാജാവാണ്, രാജാവും പുരോഹിതന്മാരുമാണ്. ഇന്നങ്ങനെയല്ല. ഇന്നെന്ന് വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓപ്ഷൻ, അവന്റെ ചോയ്സാണ്. ഒരു മനുഷ്യന്റെ എന്തുകൊണ്ട്? ഇത് ജനാധിപത്യമാണ്, വ്യക്തിയുടെ തിരഞ്ഞെടുപ്പുകളാണ്. ആരുടെയെങ്കിലും വിധിയും നിഷേധം, അതിനാണ് ഇന്ന് പ്രാധാന്യം ഇന്നത്തെ സമൂഹം. അപ്പോ എന്ത് ചെയ്യും? അത് നമ്മൾ ഈ വരുമ്പോഴാണ് എന്താണ് ഈ പ്രശ്നങ്ങൾ, സംഘർഷം ഉണ്ടാകുന്നതാണ്. വ്യക്തികളുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും തെരഞ്ഞെടുക്കുകയാണ് അവനെന്താ ചെയ്യണം, ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ വേറെ ഒന്നുണ്ട്, ഒരു കാര്യമുള്ളത് നമ്മൾ എന്താണ് ഒരു ഒരു ഗ്രൂപ്പിലപ്പെട്ടിരിക്കുമ്പം, ഒരു സമൂഹത്തെ നമ്മൾ പെട്ടിരിക്കുമ്പോൾ, ഒരു പ്രസ്ഥാനത്തിൽ പെട്ടിരിക്കുമ്പോൾ, അവിടെ എന്തായാലും നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾക്ക് പരിമിതി വരും. അത് വന്നേ തീരും. കാരണം അവിടെ ഒരു പ്രസ്ഥാനമെന്നുള്ളതിനൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു പരിമിതി ഇഷ്ടപ്പെടാത്തയാൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകണം, അതിൽ നിൽക്കരുത്. അങ്ങനെ പരിമിതി ആഗ്രഹിക്കുക. പിന്നെ അവിടെ കിടന്ന് മത്സരിക്കേണ്ട കാര്യമില്ല, വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല, കലാപത്തിന്റെ കാര്യമില്ല. നമുക്ക് ആ പ്രസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തോട് യോജിക്കാൻ പറ്റിയില്ലേ? ആള് പുറത്തുപോയി സ്വതന്ത്രമായിട്ട് അല്ല, പൊതു താല്പര്യത്തോട് യോജിച്ചു പോകാൻ പറ്റും, ഒരുമിച്ച് ജീവിക്കുക. രണ്ടും അവന്റെ തെരഞ്ഞെടുപ്പാണ്, വ്യക്തിയുടെ തെരഞ്ഞെടുപ്പാണ്. അതാണ് ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത്. പഴയ വിധി നിഷേധങ്ങളല്ല എന്ന് ചുരുക്കുന്നു. സന്യാസം കുറിച്ച് അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു. പക്ഷെ ഒരു പ്രസ്ഥാനത്ത് ചെയ്യുമ്പോൾ ഒരു പൊതു താല്പര്യത്തെ, അപ്പോ ഈ പൊതു താല്പര്യം എന്ന് പറയുന്നത് എന്താണ്, അതുകൂടെ മനസ്സിലാക്കണം. ഈ പൊതു താല്പര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തെ പൊതു താല്പര്യവുമായി എല്ലാവരും അംഗീകരിക്കുകയല്ല, അത് ഏകാധിപത്യമാണ്. എന്താണ് ഒരു വ്യക്തിയുടെ എന്റെ താല്പര്യം, നിങ്ങളെല്ലാം പൊതു താല്പര്യമായി അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഏകാധിപത്യമാണ്. എന്റെ താല്പര്യം ഇതാണ്, എന്റെ താല്പര്യം അതാണ്, ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ, പറ്റുമെന്നുള്ളത് മതി എന്ന് പറയുന്ന ഏകാധിപത്യം. അങ്ങനെയല്ല, പൊതു അഭിപ്രായമായിരിക്കണം പൊതു താല്പര്യം. അവിടെ എല്ലാവരുടെ അഭിപ്രായത്തിനും സ്ഥാനമുണ്ടാവും. അങ്ങനെ വരുമ്പോഴേ എന്തോരും അവിടെ ജനാധിപത്യം വരത്തുള്ളൂ, മറ്റേ ഏകാധിപത്യമായിരുന്നു. മുമ്പ് ഇവിടെ അതാണ് ഏകാധിപത്യമായിരുന്നു. ഒരു വ്യക്തി പറയും, എല്ലാവരും ഇത് ചെയ്യുക, അനുസരിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായത്തിനവിടെ വില ഇല്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു നാട്യമായി, എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും എന്തൊക്കെയാ ചെയ്യേണ്ടത്, എല്ലാവർക്കും സന്തോഷമാവും. നമ്മുടെയൊക്കെ അഭിപ്രായം ചോദിക്കുന്നുണ്ടെന്ന് ഇന്നും ചെയ്യുന്ന എന്തായിരിക്കും സ്വന്തം അഭിപ്രായം. ആ സ്റ്റൈ ആ ശൈലികളൊക്കെയാണ് കുഴപ്പമുണ്ടാക്കുന്നത്. മുമ്പ് അതായിരുന്നു അഭിപ്രായം ചോദിക്കാതിരിക്കില്ല, എന്നിട്ട് തീരുമാനം എന്തായിരിക്കും സ്വന്തം തീരുമാനം സ്വന്തം അഭിപ്രായം. അങ്ങനെ ഇരിക്കരുത്. എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചാൽ അവരുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കും. വില കൽപ്പിച്ചിട്ട് ഒരു പൊതു താല്പര്യത്തിൽ കാര്യങ്ങൾ പൊതു എന്ന് പറയുമ്പോൾ ചോദിക്കും എല്ലാവരും യോജിക്കും. ഇല്ല ഭൂരിപക്ഷം ചോദിച്ചാൽ അതനുസരിച്ച് പോണം, നിർബന്ധമാണ്. പൊതു താല്പര്യം എന്ന് വെച്ചാൽ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് കാര്യങ്ങളാണ്. അതാണ് ഇന്നത്തെ സന്യാസി സമൂഹം ചെയ്യുന്നത്. സന്യാസി ഒരു വ്യക്തി എന്നുള്ളതാണെങ്കിൽ അവൻ പൂർണ്ണമായും സ്വതന്ത്രനാണ്. പക്ഷെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുമ്പോൾ അവൻ എന്ത് ചെയ്യണം, ജനാധിപത്യം ആയതുകൊണ്ട് ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് പോകണം. അതാണ് ജനാധിപത്യത്തിന്റെ ഒരു അത് അതിന് പോരായ്മ ഉണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ പോരായ്മ. സമൂഹം അംഗീകരിക്കുന്ന ഏത് പ്രവൃത്തിയും ചെയ്യും. ആനന്ദം ലോകം പഴുത്തതേ ഒഴുത്തുവിടരുത്. ലോകം മോശമെന്ന് പറയുന്നത് ചെയ്യരുത്. അതുകൊണ്ട് സമൂഹത്തിന്റെ കാഴ്ചപ്പാടിന് വലിയ വിലയുണ്ട്. അപ്പൊ സമൂഹം എന്താണ് അംഗീകരിച്ചിട്ടുള്ള പ്രവൃത്തി ചെയ്യാം. പ്രത്യേകിച്ച് സന്യാസി സമൂഹം അംഗീകരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യും. പിന്നെ അതിൽ വ്യത്യാസം വരും. എന്താണ് ഇപ്പൊ ഗുരുവിനെ പോലെയുള്ള ആൾക്കാർ അന്ന് പ്രവർത്തിക്കുമ്പോൾ സമൂഹം അംഗീകരിച്ചിരുന്ന പല കാര്യങ്ങളും വരും, അതിനനുസരിച്ചല്ല പ്രവർത്തിച്ചു. സമൂഹത്തിന് തിരുത്തി എന്ന് വെച്ചാൽ അന്ന് ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു, സമൂഹം അതൊക്കെ അംഗീകരിച്ചിരുന്നു. പക്ഷെ ഗുരു എന്ത് ചെയ്തു, ആ സമൂഹം അംഗീകരിച്ചു, ഭൂരിപക്ഷം ജനങ്ങളും അംഗീകരിച്ചു, അവര് ശരിയെന്ന് കരുതിയിരുന്നു. പക്ഷെ ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചല്ല പ്രവർത്തിച്ചത്. പിന്നെയോ അതിന് അത് അനാചാരങ്ങളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് തിരുത്തി ഗുരു പ്രവർത്തിച്ചു. അത് എന്തുകൊണ്ടങ്ങനെ കഴിഞ്ഞു? ഒന്ന്, അത് പ്രധാനമായും ഗുരുവിന്റെ വ്യക്തിത്വം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തിത്വം. മറ്റൊന്ന് എന്താണ്, സമൂഹത്തെ ഗുരുവിന് ബോധ്യപ്പെടുത്താൻ കഴിയും ഇതൊക്കെ അസംബന്ധമാണ്. അപ്പോ ഒരാൾക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ പോരെ, ഗുരുവിന് ബോധ്യമാണ് ഇതൊക്കെ അനാചാരമാണ്. അതുകൊണ്ട് ഗുരുവിന് ഒരു പരിവർത്തനം വരുത്താൻ പറ്റില്ല ഒരാൾ. പക്ഷെ എന്ത് ചെയ്യണം, സമൂഹത്തെ അത് ബോധ്യപ്പെടുത്താൻ കഴിയണം ഇതൊക്കെ അനാചാരമാണ്. സമൂഹത്തെ കൊണ്ടത് അംഗീകരിപ്പിക്കണം. അപ്പൊ സമൂഹത്തെ കൊണ്ടത് അത് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞു അനാചാരമാണ്. അപ്പൊ സമൂഹത്തെ മാറ്റി ഒരുപാട് ഗുരുവിന്റെ ആ സാഹചര്യത്തിൽ ചുറ്റുപാടിൽ എത്രമാത്രം മാറ്റാൻ സാധിക്കുമോ അത്രയും മാറ്റി. കാലത്തിന്റെ പരിമിതികളുണ്ട്. കാരണം ഗുരുവിന്റെ ചുറ്റും ഉണ്ടായിരുന്ന ഭൂരിപക്ഷം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, അറിവില്ലാത്തവരായിരുന്നു. ഒരു പ്രധാനമായ ഒരു പ്രശ്നമാണ്. പിന്നെ പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥയിൽ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളാണ്. പക്ഷെ ഗുരു എന്ത് ചെയ്തു, അവരെ ബോധ്യപ്പെടുത്തി ഒരു മാറ്റി വലിയൊരളവ് വരെ ഗുരുവിന് മാറ്റാൻ കഴിയും. അത് എല്ലാവർക്കും കഴിയുമെന്നിരിക്കണം. എല്ലാവർക്കും കഴിയണമെങ്കിൽ എന്ത് വേണം, ആ വ്യക്തിത്വം ഉണ്ടാവും. അതാണ് അത്, ആ വ്യക്തിത്വം എല്ലാവർക്കും ഉണ്ടാവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ വ്യക്തിത്വമുള്ളവരെ നമ്മൾ മഹാത്മാക്കൾ എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് അതൊരാളുടെ ശേഷിയാണ്. അപ്പൊ അങ്ങനെ ഒരു ശേഷി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ അങ്ങനെ വലിയ മാറ്റം വരുത്താൻ പറ്റില്ല. പിന്നെ അവൻ എന്ത് ചെയ്യും, സമൂഹത്തിന്റെ ഒഴുകിനനുസരിച്ച് പോയിക്കൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. ഗുരു കൂടെ വരുന്നതിന് മുമ്പും ഒരുപാട് സന്യാസിമാരുണ്ടായിരുന്നു. ഗുരു ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് സന്യാസിമാർക്ക് ഒരുപാടുണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്? അവര് സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് പോയി, കാരണം അവർക്കതിനുള്ള ശേഷിയില്ല, മാറ്റം. അപ്പൊ സമൂഹത്തെ മാറ്റുക അല്ലെങ്കിൽ സമൂഹത്തിനനുസരിച്ച് പോവുക, ഈ രണ്ട് കാര്യങ്ങൾ അത് ആ വ്യക്തിയുടെ ശേഷി അനുസരിച്ചിട്ടാണ്. സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റാൻ ശേഷി ഉണ്ടെങ്കിൽ ഒരാൾക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് പോകേണ്ടി. അതാണ് അതിന്റെ രണ്ടിന്റെയും വ്യത്യാസം. പിന്നെ അന്ന് ഗുരുവിനത് ഒക്കെ സാധിച്ചതിന്റെ ഒരു പ്രധാനമായ ഒരു കാര്യം, അന്ന് വളരെ പ്രധാനമായിരുന്ന ജാതികളായിരുന്നു. ജാതികൾ മാത്രമേ ഉണ്ടായിരുന്നു അന്ന്, ഈ കക്ഷിരാഷ്ട്രീയം. ഈ ജാതിയും കക്ഷിരാഷ്ട്രീയം കൂടെ ചേരുമ്പോഴാണ് സംഗതി വളരെ ഗുരുതരമാണ്. അങ്ങനെ ഒരു പ്രശ്നത്തെ ഗുരുവിന് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. അപ്പൊ കേവലം ജാതികളെ മാത്രം കൈകാര്യം ചെയ്യണം, ഇന്നങ്ങനെയല്ല. ഈ ജാതിയും കക്ഷിരാഷ്ട്രീയം കൂടെ കൂടി ചേരുമ്പോഴത്തേക്ക് ആറ്റം ബോംബ് ഹൈഡ്രോജൻ ബോംബും കൂടെ ചേർത്ത് പൊട്ടിക്കും പോലെ, അതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പൊ ജനങ്ങളുടെ രണ്ടിന്റെ സ്വാധീനമൊന്നുമുണ്ട്, ജാതിയുടെ സ്വാധീനമുണ്ട്, കക്ഷിരാഷ്ട്രീയത്തിന്റെ സ്വാധീനം. അപ്പോ അവരൊക്കെ എന്ന് വെച്ചാൽ അത് എല്ലാം നടക്കുന്നത് ഇപ്പൊ അവരുടെ ഗെയിമുകളാണ്, കളികളാണ്. അവിടെ ഇന്ന് അങ്ങനെയുള്ള പരിവർത്തനങ്ങളൊക്കെ വരുത്തുക എന്ന് വെച്ചാൽ ഇത് രണ്ടിൽ നിന്നും മാറി എന്ന് വെച്ചാൽ വലിയ പ്രയാസം, ഒരാൾ ചെയ്യാൻ പ്രയാസം. അതുകൊണ്ടാണ് ഗുരുവിനൊന്ന് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത് തന്നെ അതിന്റെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ പറയുന്നതിന്റെ പഴയ പുസ്തകങ്ങളുണ്ട്, പണ്ട് ഈ ബ്രാഹ്മണർക്ക് വേണ്ടി എഴുതിയ പുസ്തകങ്ങളുണ്ട്. പഴയ സന്യാസം എന്ന് പറയുന്നത് ബ്രാഹ്മണ ജാതിക്ക് വേണ്ടി ഉണ്ടാക്കി, ആ ജാതിക്ക് വേണ്ടി എഴുതിയ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പഠിച്ചിട്ട് അന്ന് അവര് ശൂദ്രന്മാരെന്നും ചണ്ടാളന്മാരെന്നും വിളിച്ചിരുന്ന ആൾക്കാർ അവരുടെ ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണെന്ന് ഭ്രമിക്കുന്നു. അവിടെ പ്രശ്നം ഈ വായിക്കുന്നവര് അന്ന് അവരെന്താ കരു ചെയ്തത്? ശൂദ്രന്മാരും ചണ്ടാളന്മാരും ഇവർക്ക് വേണ്ടി എല്ലാം ഒന്നും എഴുതിയത്, അതെഴുതിയത് ബ്രാഹ്മണർക്ക് വേണ്ടി എഴുതിയാണ്. ഇന്നവരിതൊക്കെ വായിച്ചിട്ട് എന്താ പറയുന്നത്? ഇതൊക്കെ പണ്ടെഴുതി വെച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ ഏറ്റവും വലിയ കുഴപ്പം വരും. അപ്പൊ ഗുരു പറഞ്ഞതും പണ്ടാ പറഞ്ഞതും നമ്മൾ വ്യത്യാസം അവർക്ക് മനസ്സിലാക്കും. അത് ഇത് രണ്ട് ശരിക്കും മനസ്സിലാക്കുക. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രാഹ്മണ ജാതിക്ക് വേണ്ടി എഴുതി വെച്ച എന്തൊക്കെയാണ്, അത് ആദ്യം മനസ്സിലാക്കുക. അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഗുരു കാര്യങ്ങൾ പറഞ്ഞത് എന്താണ്? തന്റെ ചുറ്റുമുള്ള സമൂഹത്തിന് വേണ്ടി പറഞ്ഞു. ഗുരുവിന്റെ ചുറ്റും ജാതികളുണ്ടായിരുന്നു, പക്ഷെ ഗുരു പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ജാതിക്കും സ്വീകാര്യമായ കാര്യങ്ങളാണ്. ജാതി എന്ന് പറയുന്ന ഒരു സോഷ്യൽ റിയാലിറ്റിയാണ്, എപ്പോഴും സമൂഹത്തിൽ ഉള്ളതാണ്. പക്ഷെ ഗുരുവിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്തു? ഗുരു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ അന്ന് തന്നെ നിലവിലുണ്ടായിരുന്ന എല്ലാ ജാതിക്കാർക്കും സ്വീകാര്യമായ കാര്യങ്ങളാണ്. അതാണ് വ്യത്യാസം. മറ്റേ അങ്ങനെയല്ല, പറഞ്ഞേക്ക് ആർക്ക് വേണ്ടി? പ്രത്യേക ഒരു ജാതിക്ക് വേണ്ടി പറഞ്ഞു. അപ്പൊ ഇത് തിരിച്ചറിയണം. നിങ്ങള് ഈ പഴയ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ആവശ്യം, ഞങ്ങൾ ചണ്ടാളന്മാരാണ്. ചണ്ടാളന്മാർക്ക് വേണ്ടിയല്ല അത് എഴുതിയിരിക്കുന്നത്, മനസ്സിലായി? അപ്പോ ആ വ്യത്യാസം മനസ്സിലാവുന്നു. ചണ്ടാളന്മാരെന്ന് ഞാൻ പറഞ്ഞ അവരങ്ങനെ കരുതി കരുതിയ ഒരാണവർ. വർണ്ണബാഹ്യന്മാരെല്ലാം ചണ്ടാളന്മാരാണ് എന്നാണ് അന്ന് കരുതിയിരുന്നത്. അവർക്ക് വേണ്ടി എഴുതിയ പുസ്തകങ്ങളില്ല. അപ്പൊ ഗുരു പറഞ്ഞപ്പോ എന്താണ്, അവിടെ ബ്രാഹ്മണനെന്നോ ചണ്ടാളനെന്നോ ഒക്കെ മനുഷ്യന് വേണ്ടി പറഞ്ഞു. അപ്പൊ അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു. മനുഷ്യന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ജാതി എന്ന് പറയുന്ന ഒരു കാര്യം പരിഗണിക്കുന്നില്ല. അതാണ് ഗുരുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഈ ബോധം അവർക്ക് എങ്ങനെ വരും? ബോധം വരണം. ഗുരു പറഞ്ഞത് വായിച്ചാ ബോധം വരുമെന്നാണ്. ഇവർക്കൊന്നും വായിച്ചിട്ടും ബോധം വരുന്നില്ല. അങ്ങനെ ഇവർ പറഞ്ഞിട്ടുണ്ട്. വിവേകം തനിയെ വരുമോ? വായിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം. വായിച്ചിട്ടും ബോധം വരുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അവിടെ ലോകവാസന എന്ന് പറയുന്നത് അടുത്ത ദിവസം പറയാം. സമയമായി, സമയം നീണ്ടോ? ലോകവാസന, ശാസ്ത്രവാസന, ഇങ്ങനെ പല വാസനകളെ കുറിച്ചും പറഞ്ഞു. ദേഹവാസന, അത് ജീവൻമുക്തി വിവേകം വിദ്യാരണ്യസ്വാമി അവർക്കെടുത്ത് വായിച്ചു നോക്കിയ വിശദമായി പറയുന്നത്.